സായാഹ്നരാഗം മായുന്നു മുറിവേറ്റ മൗനം നീറുന്നു ഇരുളാർന്നൊരീറൻ മേഘത്തിൻ മഴവില്ലുമാഞ്ഞേ പോകുന്നു തളിരായ കാലം തീർന്നില്ല കൊതി തീരുവോളം കണ്ടില്ല മിഴിനീരു പോലും മായ്ക്കാതെ നിറയുന്ന കണ്ണിൽ നോക്കാതെ അകലുന്നു കാണേ കാണേ ദൂരെ ദൂരെ സായാഹ്നരാഗം മായുന്നു മുറിവേറ്റ മൗനം നീറുന്നു വളരുന്ന കാലം തൊട്ടെൻ ചിരകാലമോഹം നിന്നിൽ എന്തെന്തു വർണ്ണ ജാലം എഴുതിയില വളരുന്ന കാലം തൊട്ടെൻ ചിരകാലമോഹം നിന്നിൽ എന്തെന്തു വർണ്ണ ജാലം മഞ്ഞുതുള്ളിയെന്ന പോൽ തീവയിൽ കവർന്നു പോൽ ഓർമ്മ മാത്രമീറനായി കരളിലഴലിൻ കടല സായാഹ്നരാഗം മായും മുറിവേറ്റ മൗനം നീറും കൊതി തീരുവോളം നിന്നെ പരിലാളനത്താൽ മൂടാ എന്നിന്നുമോമനിക്കാൻ എരിയുന്നു ഞാൻ കൊതി തീരുവോളം നിന്നെ പരിലാളനത്താൽ മൂടാ എന്നിന്നുമോമനിക്കാൻ ിയുന്നു എന്നു കാണുമാമുഖം എന്റെ കൈക്കുടന്നയിൽ കോരി നിൽക്കുമീ ജനം ഇടറിയിടറിയൊഴിയേ സായാഹ്നരാഗം മായുന്നു മുറിവേറ്റ മൗനം നീറും ഇരുളാർന്നൊരീറൻ മേഘത്തിൻ മഴവില്ലുമാഞ്ഞേ പോകുന്നു തളിരായ കാലം തീർന്നില്ല കൊതി തീരുവോളം കണ്ടില്ല മിഴിനീരു പോലും മായ്ക്കാതെ നിറയുന്ന കണ്ണിൽ നോക്കാതെ അകലുന്നു കാണേ കാണേ ദൂരെ ദൂരെ സായാഹ്നരാഗം മായുന്നു മുറിവേറ്റ മൗനം നീറുന്നു.